പ്രപഞ്ചം അസത്യമാണ് സ്വപ്നം പോലെ. പ്രപഞ്ചം അസത്യമാണ് എന്നാണ് അദ്വൈതികൾ പറയുന്നത്. ഇതിനാണ് പ്രപഞ്ചം അസത്യമാണ് എന്ന് അദ്വൈതികൾ പറയുന്നത്. സത്യദർശനത്തിലേക്ക് ഓരോ ജീവന്മാരും എത്തിച്ചേരേണ്ടതുണ്ട്, അതിന്റെ പ്രായോഗികതയാണ് ചൂണ്ടിക്കാണിച്ചത്. പ്രപഞ്ചം അസത്യമാണ്, ഇതാണ് ഇതിന്റെ പേര് തന്നെ അസത്യദർശനം. ഈ പ്രപഞ്ചം അസത്യമാണെന്ന് പറയുന്നത് അദ്വൈതികൾ പറയുന്നതാണ്. എന്തിനു പറയുന്നു? ശരിയായ ഉത്തരം, നേരിട്ടുള്ള ഉത്തരം. പ്രപഞ്ചത്തിന്റെ ഉണ്മ ബ്രഹ്മം മാത്രമാണെന്ന് വ്യക്തമായും ഭദ്രമായും യുക്തിഭദ്രമായും അനുഭവിക്കേണ്ടതുണ്ട്. അതാണ് സൂചക. സത്യം ഇത്രയും കാലം ഞാൻ പറഞ്ഞത് സ്വപ്നദർശനത്തിലെ വസ്തുക്കളെ നമ്മൾ ആഗ്രഹിച്ചിട്ടോ ആവശ്യപ്പെട്ടിട്ടോ കാര്യമുണ്ട്. അപ്പം ഉണ്മയായിരിക്കുന്ന സത്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. സ്വതന്ത്രയായിട്ട് സത്യമില്ല. സിദ്ധാന്തമാണ്, അത് സംശയമില്ല. എന്തോ ഉണ്ട് പറയുന്നു, അതിന്റെ ശരിയായ ഉത്തരം നമ്മൾ പറയുന്നത് ആ ചെറിയ ചെറിയ ബന്ധങ്ങളുണ്ട് പറയുന്നത്. പക്ഷെ അതിന്റെ പ്രപഞ്ചം അസത്യമാണ് എന്ന് അദ്വൈതി എന്തുകൊണ്ട് പറയുന്നു? അതിന് അദ്വൈതികൾ പറയുന്ന സമാനം ഞാൻ പല പല തവണ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് ഈ പ്രപഞ്ചത്തെ അസത്യം എന്ന് പറയുന്നു? അദ്വൈതികൾ പറയുന്ന സമാനം പറയണം. ബോധക്കേടിലാണ് ജീവന്മാരിക്കുന്നത്. ബുദ്ധന്മാരെ സത്യത്തെ കണ്ട് അതിനെ ആസ്വദിച്ച് അതിൽ ബോധന്മാരായി നിലകൊള്ളുന്നു. ജീവന്മാരെ മറ്റേ ഇത് എങ്ങനെയുള്ള ദർശനമാണ് അവർ ചിന്തിച്ച് തീരുമാനിക്കുക. ഈ സ്റ്റേജിൽ കയറി പ്രസംഗിക്കുന്ന മതപ്രഭാഷകരുടെ നിലവാരമേ ഉള്ളൂ. ഒരു ബ്രഹ്മവിദ്യ പഠിക്കുന്നവരുടെ സ്റ്റാൻഡേർഡ് ഇല്ല. അതാ ബ്രഹ്മവിദ്യ പഠിക്കുന്നവരുടെ സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പം കുറച്ചുകൂടി ശരിയായ ഉത്തരം പറയും. മതപ്രഭാഷകരാണ് ഇങ്ങനെയൊക്കെ പറയും, അവർക്ക് ഇതൊക്കെ മതി. അദ്വൈതത്തിൽ പ്രപഞ്ചത്തെ അസത്യമായി എന്തുകൊണ്ട് സ്വീകരിക്കും? അതിന്റെ ആവശ്യം എന്താണ്? അവർക്ക് എപ്പോഴും പറയുന്ന ഇതാണല്ലോ ഒന്നീ അസത്യം എന്ന് പറയും, അല്ലെങ്കിൽ മിഥ്യാന്ന് പറയും. ഇതൊക്കെ എന്തിനു പറയുന്നു? ഇതാണ് ചോദ്യം. ഒരു മതപ്രഭാഷകന്റെ ലെവലിൽ നിന്ന് കുറച്ചുകൂടെ ഉയർന്നു ഒരു ബ്രഹ്മവിദ്യാർത്ഥിയുടെ ലെവലിൽ മറുപടി പറഞ്ഞ എങ്ങനെ പറയും? വിളക്ക് കൊണ്ടുവന്നു വീട്ടിനെ മാറ്റിയാൽ ഇരുട്ട് മാറി പോകാനായിട്ട് അനുഭവമുണ്ട്. അതുകൊണ്ട് വിളക്കിന്റെ വെളിച്ചം ഇതൊരു ചെറിയ കാര്യമുണ്ട്. എന്താണ് നമ്മൾ ഈ കാണുന്ന അണ്ടപടാഹങ്ങൾ എല്ലാം ചേർന്ന ഈ അതിബൃഹത്തായ പ്രപഞ്ചം, നമ്മളെപ്പോഴും സത്യമായി അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചം, ഇത് അദ്വൈതി ചാടിക്കേറി ഇത് അസത്യം എന്ന് പറയുന്നു, വെറുതെ പറയൂ. അതിന് തക്കതായ കാരണം വേണം. ആ തക്കതായ കാരണമാണ് അറിയേണ്ടത്. അതിന് ഈ മതപ്രഭാഷണത്തിൽ പറയുന്ന അതും ഇതും പറഞ്ഞുകൊണ്ട് കാര്യമാകത്തില്ല. അദ്വൈതികള് പറയുന്ന ഓരോ കാര്യങ്ങളാണ് നിങ്ങൾ പറയുന്നത്. എന്റെ ചോദ്യത്തിന്റെ ഉത്തരം, എന്റെ ചോദ്യത്തിന്റെ ഉത്തരമല്ലെന്ന് മാത്രം ഉത്തരത്തിന്റെ അടുത്തു പോലും വരുന്നു. ചോദ്യത്തിന്റെ അടുത്തു പോലും വരുന്നുണ്ട് ഉത്തരം. അദ്വൈതികൾ പറയുന്ന കാര്യങ്ങൾ തന്നെ നിങ്ങൾ പറയും, ഞാനും പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ചോദ്യത്തിന് ഉത്തരമാണ് തത്വചിന്താഗ്രഹം. ഇതിനെ ഏകവും അത്വവിധമായ വസ്തുവായിട്ട് കാണുന്നു, പക്ഷെ ജീവന്മാര് ഇതിനെ പലതായി കാണുന്നു. ഇതിന് സത്യത്തെ കണ്ടെത്താൻ ശ്രമിക്കൂ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അടുക്കുന്ന ലക്ഷണവും കാണുന്നു, ഇപ്പോഴൊന്നും അടുക്കുന്ന ലക്ഷണം കാണുന്നു. ഇതൊക്കെയാണ് ഞാൻ പറയുന്ന എന്റെ ഓരോ പോയിന്റുകളും നമ്മൾ മനസ്സിലാക്കും. അല്ലാതെ ഇങ്ങനെ മതപ്രഭാഷണങ്ങൾ കേട്ടിട്ട് പ്രസംഗിക്കാൻ, അതുപോലെ പ്രസംഗിക്കാൻ വേണ്ടി കോപ്പി ചെയ്യുകയല്ല വേണ്ടത്. ഞാൻ പറയാത്ത എന്തെന്നറിയാമോ? ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഗൗരവം അങ്ങ് പോയി, പിന്നെ പിന്നെ നിങ്ങളങ്ങ് മറക്കും, പിന്നെ അതിനെ കുറിച്ച് ചിന്തിക്കത്തേ ഇല്ല. അപ്പൊ ഇത്രയേ ഉള്ളോ? ഇതൊക്കെ ഞങ്ങൾക്കറിയാം, വീണ്ടും പഴയ അവസ്ഥ, ഒരു മാറ്റവും വരത്തില്ല. നാളെ ചോദിച്ചാലും ഇതിനൊക്കെ തന്നെ പറയും, കേൾക്കുന്നു മറന്നും കളഞ്ഞു. അദ്വൈതി പറയുന്നത് ഈ പ്രപഞ്ചം ജ്ഞാനം കൊണ്ട് നശിക്കണമെങ്കിൽ ഇത് അസത്യമായാലേ പറ്റൂ. ഇനിയെങ്കിലും ഓർത്തു വെച്ചോളൂ, പ്രപഞ്ചത്തെ അസത്യം എന്ന് പറയുന്നതിന് കാരണം ജ്ഞാനം കൊണ്ട് ഈ പ്രപഞ്ചം നശിക്കണമെങ്കിൽ എന്തായാലേ പറ്റൂ, ഇത് അസത്യമായാലേ പറ്റൂ. വേറെ ആരും അംഗീകരിക്കുന്ന കാര്യമില്ല. അദ്വൈതയല്ലാതെ വേറെ ആരും ഈ പ്രപഞ്ചം ജ്ഞാനം കൊണ്ട് നശിക്കുമെന്ന് വേറെ ആരും സ്വീകരിക്കില്ല. അദ്വൈതി മാത്രമാണെന്ന് പറയുന്നത് പ്രപഞ്ചം ജ്ഞാനം കൊണ്ട് നശിക്കും. ജ്ഞാനം കൊണ്ട് നശിക്കണമെങ്കിൽ അസത്യമായതേ പറ്റും. ഇതാണ് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം. ഇതിനെ തുടർന്നാണ് പിന്നെ എന്താണ് ജ്ഞാനം, എന്താണ് പ്രപഞ്ചം, ഈ ചർച്ചകളൊക്കെ മുമ്പോട്ട് പോകുന്ന അദ്വൈതത്തിൽ. പിന്നെ എന്താണ് ജ്ഞാനം, ഏതാണ് പ്രപഞ്ചം, എന്തുകൊണ്ടത് നശിക്കുന്നു, ജ്ഞാനം എങ്ങനെ ഉണ്ടാവും, പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി, നിരവധി ചോദ്യങ്ങൾ ഇതിനെ തുടർന്ന് വരും. പക്ഷെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള നാണിക്കല്ല് ഇതാണ്. അതായത് പ്രപഞ്ചത്തെ അസത്യമായി സ്വീകരിക്കുന്നത് പ്രപഞ്ചം ജ്ഞാനം കൊണ്ട് നശിക്കണം അതിനു വേണ്ടിയിട്ടാണ്. അതായത് സത്യമായ ഒന്നും ഒരു വസ്തു ഒരിക്കലും ജ്ഞാനം കൊണ്ട് നശിക്കരുത്. അസത്യമായ ഒന്ന് മാത്രമേ ജ്ഞാനം കൊണ്ട് നശിക്കത്തുള്ളൂ. ഉദാഹരണം, ഉദാഹരണം എന്താണ്? ശരിയാണ്, അത് ശരിയാണ്. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഉദാഹരണം തന്നെ കെടുക്കാൻ എന്തിനാ? കയറ് സർപ്പമൊക്കെ അന്വേഷിച്ചു പോകുന്നു, സ്വപ്നം സ്വപ്നം എന്ന് പറയുന്നത് നശിച്ചു പോകുന്നു. എന്തുകൊണ്ട്? ഏത് ഞാൻ ജാഗ്രത ആണ് അദ്വൈതിയുടെ സിദ്ധാന്തം. അദ്വൈതി പറയുന്നത് എന്താണ്? ജാഗ്രത ജ്ഞാനം കൊണ്ട് സ്വപ്നം ജ്ഞാനം നശിക്കുന്നു. എന്തുകൊണ്ട് ജാഗ്രത ജ്ഞാനം കൊണ്ട് സ്വപ്നം ജ്ഞാനം നശിക്കുന്നു? പോയി. ജാഗ്രത ജ്ഞാനം കൊണ്ട് സ്വപ്നം ജ്ഞാനം നശിച്ചു പോകും. എന്നുവെച്ചാൽ നമ്മൾ ഉണരുമ്പോൾ സ്വപ്നം നശിക്കുന്നു. അതെല്ലാവർക്കും അനുഭവത്തിലുള്ള കാര്യമാണ്. ഉണരുമ്പം ഈ ഉണർവ്, ഈ അറിവിനെയാണ് ജാഗ്രത ജ്ഞാനം എന്ന് പറയുന്നത്. ഉണർന്നിരിക്കുന്ന ഈ അറിവുകൊണ്ട് സ്വപ്നം നശിക്കുന്നു. എന്തുകൊണ്ട്? എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ് പോയി? എന്തുകൊണ്ടാണ് ജാഗ്രത ജ്ഞാനം സ്വപ്ന ജ്ഞാനം നശിക്കുന്നത്? എന്തുകൊണ്ട്? ഇത്രയും സിമ്പിളായ കാര്യം പറയാൻ പറ്റുന്നില്ല. ജാഗ്രത അനുഭവങ്ങൾക്ക് തുടർച്ചയുള്ളതുകൊണ്ട് സിമ്പിളായ കാര്യം, ഏറ്റവും സിമ്പിൾ, ഒരു പ്രയാസമില്ലാത്ത കാര്യം. ഒരുപാട് കാര്യങ്ങള് തലയ്ക്കകത്തിരിപ്പുണ്ട്, പക്ഷെ അത് ഒരടുക്കും ചിട്ടയിലാണ്. അതാ എന്തെയ്യും മനസ്സിലാക്കേണ്ട ഒരടുക്കും ചിട്ടയിലുമാണ്. എന്തുകൊണ്ട് ജാഗ്രത ജ്ഞാനം കൊണ്ട് സ്വപ്നം ജ്ഞാനം നശിച്ചു പോകും? സിമ്പിളാണ് ഉത്തരം. വളരെ വേറെ സിമ്പിൾ. ഇതിനും സിമ്പിളായ ഒരു ചോദ്യം എനിക്ക് ചോദിക്കാനേ ഇല്ല. ഞാൻ ഈ മണിക്കൂറോളം ഇരുന്ന് പറയുന്നത് എന്താ പറയുപോയത്? അതിനെ ഞാൻ പറഞ്ഞത് സ്വപ്നം ഞാനും അസത്യമായതുകൊണ്ട്. അതന്നെ നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന വിഷയം. സ്വപ്നം ഞാനും അസത്യം, അതിന്റെ ഇവിടെ പറയുന്നത്. ഗുരു പറയുന്ന നോക്കാനില്ലേ പ്രപഞ്ചം സ്വപ്നം പോലെ അസത്യമാണ്. സ്വപ്നം അസത്യമാണ്. അപ്പൊ സ്വപ്നം ജ്ഞാനം അസത്യമായതുകൊണ്ടാണ് ജാഗ്രത ജ്ഞാനം കൊണ്ട് അത് ബാധിക്കുന്നത്. ഞാൻ ചോദിച്ച ചോദ്യം ഇതാണ്. എന്റെ ജ്ഞാനം കൊണ്ട് അസത്യമായ ഒന്ന് നശിക്കും, അതിനെന്താ ഉദാഹരണമെന്ന് ചോദിച്ചു. ഞാൻ നിങ്ങൾ ഉത്തരം പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു സ്വപ്നമെന്ന് പറഞ്ഞു. പിന്നെ അടുത്ത ചോദ്യം, സ്വപ്നം എന്തുകൊണ്ട് ജാഗ്രത ജ്ഞാനം കൊണ്ട് നശിക്കുന്നു? അതിനും ഉത്തരം പറഞ്ഞില്ല. ഞാൻ തന്നെ ഉത്തരം പറയേണ്ടി വന്നു. എന്താണ് ഉത്തരം? അസത്യമായ ചോദ്യവും ഞാൻ തന്നെ ചോദിക്കുന്നു, ഉത്തരവും ഞാൻ തന്നെ പറയുന്നു. ഇതൊക്കെ പറഞ്ഞു വരുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ലേ. അപ്പൊ നമ്മുടെ പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ആശയങ്ങളുള്ളിലുണ്ട്, കാര്യങ്ങളറിയാം, പക്ഷെ പരസ്പരം ബന്ധപ്പെടുത്തി കണക്ട് ചെയ്ത് ചിന്തിക്കാൻ കഴിയുന്നു. അതാണ്. അതുകൊണ്ട് എന്തുകൊണ്ട് കഴിയാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പരിചയക്കുറവുണ്ട്. വിഷയത്തിലുള്ള പരിചയക്കുറവുണ്ട്. നമുക്ക് പരിചയമുള്ള വിഷയമാണെങ്കിൽ നമുക്ക് ബന്ധപ്പെടുത്തി ചിന്തിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ഇതിന്റെ പരിചയമില്ലാത്ത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ കേട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതിനെ കുറിച്ച് ചിന്തിക്കാറ്. കേൾക്കുമ്പോഴേ അതാണ് പ്രശ്നം. അപ്പോ ഇത് കേട്ടുകഴിഞ്ഞ് വീണ്ടും ചിന്തിക്കുന്ന ഒരു ശീലം വരണമെങ്കിൽ അതിന് ഒരേ ഒരു വഴിയേ ഉള്ളൂ. എന്താണ്? ഏകാന്തത്തിലേക്ക്, ഏകാന്തതയിലേക്ക് മനസ്സിനെ കൊണ്ടുവന്ന് ഇതിനെ തന്നെ വിചാരിച്ചോട്ടേ നടക്കില്ല, നടക്കില്ല. മറ്റു പല വ്യവഹാരങ്ങളും അവസാനിപ്പിക്കുന്നു, അതുകൊണ്ടും പ്രയോജനമില്ല. പഠിപ്പിക്കണം, എന്നാലും അപ്പോഴേ നമ്മുടെ ബുദ്ധി പരസ്പരം ബന്ധപ്പെടുത്തി ചിന്തിക്കത്തുള്ളൂ. കാരണം ഇത് നമ്മൾ മറ്റൊരാളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, പറയണം. പറയുമ്പോൾ നമ്മുടെ ബുദ്ധിയിൽ സ്വയം ചോദ്യങ്ങൾ വരും, അല്ലെങ്കിൽ കേൾക്കുന്നയാളിൽ നിന്ന് ചോദ്യങ്ങൾ വരും. അപ്പം നമ്മുടെ ബുദ്ധി ഒന്നും ഉണർവില്ല വരും, അപ്പം നമ്മൾ ചിന്തിക്കും. അപ്പോൾ ഏറ്റവും നല്ല വഴി മറ്റു പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ്, ഏകാന്തത ചിന്തിക്കുക, നോട്ട് എഴുതുക, അതെക്കുറിച്ച് സഹായിക്കും. പക്ഷെ ശരിക്കും നമുക്ക് ഈ വിഷയത്തിൽ നോക്കി നമ്മൾ ഇത് പഠിക്കുന്നതിനോടൊപ്പം തന്നെ പഠിപ്പിക്കുകയും ചെയ്യണം. പഠിപ്പിക്കലാണ് ഇതിന്റെ പ്രാക്ടീസ്. ഏത് വിഷയം നമ്മൾ പഠിപ്പിക്കാൻ തുടങ്ങിയാൽ നമ്മളതിനെ കുറിച്ച് ചിന്തിക്കും. അപ്പോ വിഷയം മനസ്സിൽ നിൽക്കണമെങ്കിൽ പഠിപ്പിച്ചേ പറ്റും. അതായത് എം എയും പി എച്ച് ഡിയും ഒക്കെ കഴിഞ്ഞു പത്താം ക്ലാസ്സുകാരൻ എഴുതുന്ന പി എസ് സി ടെസ്റ്റ് എഴുതിയ പാസ്സാകുന്നു. അസുഖം പത്താം ക്ലാസ് പഠിച്ചിട്ട് ട്യൂട്ടോറിയൽ പഠിപ്പിച്ചു നടക്കുന്നവർ എഴുതിയ പാസ്സാകും. അവൻ റാങ്ക് ലിസ്റ്റ് വരും. എന്തുകൊണ്ടാണ്? കാരണം ഈ അവ ചോദിക്കുന്ന പത്താം ക്ലാസ് വരെയുള്ള കാര്യങ്ങളാ, ക്വാളിഫിക്കേഷൻ അതാണ്. അപ്പൊ അവൻ വീണ്ടും വീണ്ടും കൈകാര്യം ചെയ്യും. പ്രത്യേകിച്ച് അതുവരെ പഠിച്ച കണക്ക് ഇംഗ്ലീഷ് ചോദിക്കത്തുള്ളു, പത്താം ക്ലാസ് വരെ പഠിച്ചു. പിന്നെ ജനറൽ നോളജ് പത്താം ക്ലാസ് കഴിഞ്ഞ് ട്യൂട്ടോറിയൽ പഠിപ്പിക്കുകയാണെങ്കിൽ അവന് ഇംഗ്ലീഷും കണക്കും എല്ലാം വീണ്ടും ആവർത്തിക്കുന്നു, ജനറൽ നോളജും ഉണ്ടാവും, പാസ്സാവും. മറ്റോ പി എച്ച് ഡി കാരൻ പാസ്സാവത്തില്ല. കാരണം അവന് പഠിച്ച കാര്യങ്ങൾ അവന് പിന്നെ ഓർക്കാൻ പറ്റുന്നില്ല, പുതിയ വിഷയങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊന്നും അവിടെ ആവശ്യമില്ലാത്തതാണ്. അതാണ് എന്റെ പ്രശ്നം. അതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രപഞ്ചം അസത്യം, അസത്യം എന്ന് പറയുന്നതിന് കാരണം പ്രപഞ്ചം അസത്യം എന്ന് പറയുന്നത് ജ്ഞാനം കൊണ്ട് അത് നശിക്കണമെങ്കിൽ അത് അസത്യമായതേ പറ്റൂ. ഉദാഹരണം സ്വപ്നം. സ്വപ്നം ജാഗ്രത ജ്ഞാനം കൊണ്ട് നശിക്കുന്നു എന്നാണ് അദ്വൈതികൾ പറയുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ജാഗ്രതയിലെ ജ്ഞാനം കൊണ്ട് സ്വപ്നം ജ്ഞാനം അസത്യവേദം നശിക്കുന്നു. അപ്പോൾ സ്വപ്നത്തിലെ ആ അസത്യജ്ഞാനത്തെ അപേക്ഷിച്ച് ജാഗ്രതയിലെ ജ്ഞാനം സത്യമാണ്. അപ്പോൾ പ്രപഞ്ചം അസത്യമാണെന്ന് പറഞ്ഞു. പ്രപഞ്ചം എന്തുകൊണ്ട് അസത്യം എന്ന് അദ്വൈതി പറയുന്നു? എന്താണ് കാരണം? പ്രപഞ്ചം അസത്യമാകുന്നതിനുള്ള കാരണം എന്താണോ? പ്രപഞ്ച കാരണമായിരിക്കുന്ന മായയോ അവിദ്യയോ അജ്ഞാനോ എന്നൊക്കെ പറയുന്ന സാധനം അതുകൊണ്ട് പ്രപഞ്ചം ഉണ്ടായി എന്നാണ്. കേവലം അതല്ല, ബ്രഹ്മമുണ്ട്. ബ്രഹ്മത്തെ ആശ്രയിച്ചിരിക്കുന്ന അവിദ്യാശക്തി അല്ലെങ്കിൽ മായാശക്തി, അതിൽ നിന്ന് പ്രപഞ്ചം ഉണ്ടായി എന്നുള്ളതാണ് തിരി പറയുന്നത്. ഇതൊക്കെ അടിസ്ഥാനമായ പോയിന്റുകളാണ്. അതുകൊണ്ട് പ്രപഞ്ച കാരണം അസത്യമായതുകൊണ്ട് കാര്യമായ പ്രപഞ്ചവും അസത്യം. ഇതിലെല്ലാം പറയുന്ന ഇത് തന്നെ, ഈ ദർശനമായ ആത്മബോധിഷേതത്തിലൊക്കെ പറയുന്ന ഈ കാര്യം തന്നെയാണ്. അതിൽ നിന്നൊരു പോയിന്റുകളായിട്ടെടുത്ത് ഞാൻ പറയുന്നു. മനസ്സിലായോ? അപ്പോ ജ്ഞാനം കൊണ്ട് പ്രപഞ്ചം നശിക്കുന്നു. അപ്പൊ ജ്ഞാനം കൊണ്ട് പ്രപഞ്ചം നശിക്കണമെങ്കിൽ ആ പ്രപഞ്ചനാശത്തിന് കാരണം എന്തായിരിക്കും? ജ്ഞാനം കൊണ്ട് പ്രപഞ്ചം നശിക്കുന്നു. അപ്പൊ ആ പ്രപഞ്ചനാശത്തിന് കാരണം എന്തായിരിക്കും? കാരണനാശം. പ്രപഞ്ചത്തിന്റെ കാരണമായ അജ്ഞാനനാശം. മനസ്സിലായോ? പ്രപഞ്ചത്തിന്റെ കാരണമായ അജ്ഞാനത്തിന്റെ നാശം, ജ്ഞാനം കൊണ്ട് അജ്ഞാനം നശിക്കും. അപ്പോ അജ്ഞാനം അസത്യമാണ്. അജ്ഞാനം അസത്യമാണ്, അല്ലെങ്കിൽ അവിദ്യ മായ അത് അസത്യമാണ്. അസത്യമായൊരു ശക്തിയാണത് പ്രപഞ്ചത്തെ ഉണ്ടാക്കുന്നത്. അസത്യമായ ഒരു ശക്തിയാണത്. അപ്പൊ ജ്ഞാനം കൊണ്ട് ആ മായെന്നോ അവിദ്യ എന്നോ എന്തോ പറയുന്ന ആ ശക്തി നശിക്കും. അത് അസത്യമാണ്. അപ്പൊ കാരണം നശിച്ചു കഴിഞ്ഞാൽ കാര്യവും നശിക്കും. നൂല് നശിച്ചു കഴിഞ്ഞാൽ നൂലുകൊണ്ടുണ്ടാക്കിയ വസ്ത്രവും നശിക്കും. ഇതൊരു നിയമമാണ്. അതിന് ഉപാദാന കാരണം എന്ന് പറയും. കാരണം നശിച്ചാൽ കാര്യം നശിക്കും എന്ന് പറഞ്ഞു. അച്ഛൻ നശിച്ചു കഴിഞ്ഞാൽ, അച്ഛൻ മരിച്ചാൽ മകൻ മരിക്കും. അതുകൊണ്ട് കാരണം നശിച്ച കാര്യം നശിക്കുന്നുണ്ടോ? അച്ഛൻ മരിച്ചാൽ മകൻ എന്തുകൊണ്ടാണ് മരിക്കാത്തത്? അച്ഛനും മകനും തമ്മിൽ കാര്യ കാരണം എന്തോ ഇല്ല. അത് ഉപാദാന കാരണമല്ല. ഉപാദാന കാരണം നൂലും വസ്ത്രവും പോലും ഉപാദാന കാരണം. മായയും പ്രപഞ്ചവും തമ്മിലുള്ള ബന്ധം നൂലും വസ്ത്രവും പോലെയാണ്. അതാണ് മായ ഉപാദാന കാരണം എന്ന് പറയും. നൂലിൽ നിന്ന് വസ്ത്രം ഉണ്ടാകുന്നു. അപ്പൊ നൂലിനെ ഉപാദാന കാരണം എന്ന് പറയും. മണ്ണിൽ നിന്ന് മൺപാത്രം ഉണ്ടാകും, അതിൽ നിന്ന് അതുകൊണ്ട് മണ്ണിനെ ഉപാദാന കാരണമെന്ന് പറയും. സ്വർണത്തിൽ നിന്ന് സ്വർണ്ണാഭരണം ഉണ്ടാകുന്നു, അതുകൊണ്ട് സ്വർണത്തെ ഉപാദാന കാരണമെന്ന് പറയും. എന്നുവെച്ചാൽ അത് പിരിക്കാൻ വയ്യാതിരിക്കുന്ന അതുപോലെ മായയിൽ നിന്ന് പ്രപഞ്ചം ഉണ്ടായി. മായ അസത്യമാണ്. അപ്പോ അസത്യമായ മായ നശിച്ചാൽ അതിന്റെ കാര്യമായിരിക്കുന്ന പ്രപഞ്ചം അതും അസത്യമാണ്, അത് നശിക്കും. ഇത്രയും കാര്യങ്ങൾ അതി വരും. പ്രപഞ്ചം അസത്യം എന്ന് പറയുന്നത് ജ്ഞാനം കൊണ്ട് നശിക്കാൻ വേണ്ടിയാണ്. പക്ഷെ ജ്ഞാനം കൊണ്ട് പ്രപഞ്ചം നേരിട്ടങ്ങ് നശിക്കുകയല്ല. മനസ്സിലായോ? ജ്ഞാനം കൊണ്ട് പ്രപഞ്ചം നേരിട്ട് നശിക്കുന്നില്ല. പിന്നെ ജ്ഞാനം കൊണ്ട് എന്ത് നശിക്കും? കാരണമായ എന്ത്? അജ്ഞാനം നശിക്കും. അസത്യമായിരിക്കുന്ന അജ്ഞാനം നശിക്കും. കാരണം നശിച്ചാൽ കാര്യവും നശിക്കും. അപ്പൊ എന്ത് ചെയ്യും? പ്രപഞ്ചവും നശിക്കും. അങ്ങനെ നശിക്കണമെങ്കിലും പ്രപഞ്ചം അസത്യമായാലേ പറ്റും. അല്ലാതെ ഈ ജ്ഞാനം നേരിട്ട് പ്രപഞ്ചത്തെ നശിപ്പിക്കുന്നില്ല. ഉദാഹരണം പറഞ്ഞ എന്റെ മുമ്പ് ഇരിക്കുന്ന പുസ്തകം, അദ്വൈതി പറയുന്നത് അസത്യം ഒന്നാണ്. ഇത് ആണെങ്കിൽ പ്രപഞ്ചത്തിന്റെ ഭാവമാണ്. പ്രപഞ്ചം അസത്യമാണെങ്കിൽ പുസ്തകം അസത്യമാണ്. ഈ പുസ്തകത്തെ ഏതെങ്കിലും ഒരു ജ്ഞാനം കൊണ്ട് നശിപ്പിക്കാൻ പറ്റൂ? അറിവുകൊണ്ട് നശിപ്പിക്കാൻ പറ്റൂ? കിട്ടും. പരമാവധി നമുക്ക് പുസ്തകത്തെ അറിയാം, ഇത് നശിക്കുന്നതാണെന്നറിയാം. എന്ത് പുസ്തകത്തെ കുറിച്ച് അറിഞ്ഞാലും പുസ്തകം നശിക്കില്ല, പുസ്തകം അവിടെ തന്നെ ഇരിക്കും. അപ്പൊ എന്ന് വെച്ചാൽ ജ്ഞാനം നേരിട്ട് പ്രപഞ്ചത്തെ നശിപ്പിക്കില്ല. ജ്ഞാനം പിന്നെ നശിപ്പിക്കുന്ന എന്തിനാ? പ്രപഞ്ച കാരണത്തെ നശിപ്പിക്കും. പ്രപഞ്ച കാരണത്തെ നശിപ്പിക്കുമ്പോൾ എന്ത് ചെയ്യും? കാര്യമായ പ്രപഞ്ചം നശിച്ചു. അങ്ങനെയാണ് പ്രപഞ്ചം നശിക്കുന്നത് അദ്വൈതി പറയുന്ന വസ്ത്രം ഉണ്ടാകുന്നത് പോലെ അവിദ്യ മായുന്ന പ്രപഞ്ചം ഉണ്ടാകുന്നു എന്ന് പറയുമ്പോ വസ്തുനിഷ്ഠമായിട്ട് നമുക്ക് തെളിയിക്കാൻ കഴിയില്ലല്ലോ. ഒന്ന് തെളിയിക്കാം, തൂലിൽ നിന്ന് വസ്ത്രം ഉണ്ടാകും. പക്ഷെ മറ്റേ തന്നെ നമുക്ക് ഒരിക്കലും തെളിയിക്കാൻ പറ്റില്ലല്ലോ. ഇത് ഇതെല്ലാം പറയുന്നത് എങ്ങനെ? ചിന്താലോകത്തിലാണ്, ചിന്തിച്ച് പറയുന്ന കാര്യങ്ങളാണ്. മനസ്സിലായോ? ഇതെല്ലാം നമ്മള് കുത്തിയിരുന്ന് ചിന്തിച്ച് പറയുന്ന കാര്യങ്ങളാണ്. പ്രപഞ്ചം അവിദ്യയിൽ നിന്നുണ്ടായി, അവിദ്യയുടെ കാര്യമാണ് പ്രപഞ്ചം, അവിദ്യ അസത്യമാണ്, അതുകൊണ്ട് കാര്യമായ പ്രപഞ്ചം അസത്യമാണ്. ജ്ഞാനം കൊണ്ട് അവിദ്യ നശിക്കും, അതുകൊണ്ട് കാര്യമായ പ്രപഞ്ചവും നശിക്കും. ഇതെല്ലാം എവിടെ നടക്കുന്നു? നമ്മുടെ ചിന്തയിൽ നടക്കുന്ന കാര്യങ്ങൾ. യുക്തി അത് നമ്മൾ ഉപയോഗിക്കുന്നതിനാണ് യുക്തി എന്ന് പറയുന്നത്. നമ്മള് ബുദ്ധി കൊണ്ട് യുക്തി, ഈ പറഞ്ഞ ഇതൊക്കെ ഒരു യുക്തി ഇല്ലേ? മണ്ണിൽ നിന്നും മൺപാത്രം ഉണ്ടാകുന്നു, അത് യുക്തിയാണ്. ഞാനീ പറയുന്ന യുക്തി അല്ലേ? അതല്ലേ പറഞ്ഞത്? സ്വപ്ന അസത്യമാണ് അത്. നമ്മളെ ഈ ഉണർന്ന് ഈ ജ്ഞാനം കൊണ്ട് നശിക്കും, ശരിയാണോ? ഇതാണ് യുക്തി. ഇതാണ് യുക്തി എന്ന് പറയുന്നത്. ഇതേ യുക്തി കൊണ്ടാണ് പറയുന്നത് എന്ത്? പ്രപഞ്ച കാരണമായിരിക്കുന്ന ഈ യുക്തിയാണ് അവിടെ നമ്മള് ഒരിടത്ത് കാണുന്ന യുക്തിയെ വേറെടുത്തെടുത്ത് ഉപയോഗിക്കുകയാണ്. പ്രപഞ്ച കാരണമായിരിക്കുന്നത് അവിദ്യ. അപ്പൊ സ്വപ്നം അസത്യമാണ്, അവിദ്യ അസത്യമാണ്. ഇവിടെ സത്യമായ ജ്ഞാനം കൊണ്ട് നശിക്കുന്നു, അതുപോലെ സത്യമായ ജ്ഞാനം കൊണ്ട് ആ വിദ്യ നശിക്കുന്നു. ഇതാണ് യുക്തി. ഇതാണ് അദ്വൈതത്തിലെ യുക്തി. ഒന്ന് പോകൂടാണ്, മറ്റത് പോകൂടല്ല. ഇതിനെ തത്വചിന്തകന്മാരെന്ന് പറയുന്നത് എപ്രിയോറി നോളജ് എന്ന് പറയും. എപ്രിയോറി നോളജ് ലാറ്റിൻ ഭാഷയിൽ പറയുന്നത് കാന്റിനെ പോലെയുള്ള തത്വചിന്തകന്മാർ അറിവിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ടെന്ന്. എപ്രിയോറി നോളജ് കിട്ടുന്നത് എപ്പോസ്റ്റിയോറി നോളജ് ലാറ്റിൻ വേർഡാണ്. ഇങ്ങനെ നമ്മൾ ചിന്താലോകത്തിലൂടെ സംഭരിക്കുന്ന അറിവുണ്ടല്ലോ ഇതെല്ലാം എപ്രിയോറി എന്നുവെച്ചാ ഈ ഒരു അറിവിനെ നമുക്ക് പുറമേ പരീക്ഷണം നടത്തി തെളിയിക്കേണ്ട ആവശ്യമില്ല. അതിനൊരാവശ്യം നമുക്ക് ഇല്ല. അങ്ങനെയുള്ള അറിവുണ്ട് മനുഷ്യൻ, അങ്ങനെയുള്ള ഒരു അറിവാണിത്. ജലത്തെ വിഘടിപ്പിച്ചു കഴിഞ്ഞാൽ അത് ഹൈഡ്രജനോ ഓക്സിജനോ ആകുമെന്ന് പറയുന്നത് എപ്പോസ്റ്റിയോറി നോളജ് ആണ്. അതൊരു പരീക്ഷണത്തിലൂടെ തെളിയിക്കാവുന്ന കാര്യമാണ്. മനസ്സിലാകുന്നത് യുക്തിയല്ല, വേറെ യുക്തിയല്ല. ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ലാബില് ഒരു പരീക്ഷണത്തിലൂടെ തന്നെ വിഘടിപ്പിച്ച് രണ്ട് ഗ്യാസുകളാക്കി മാറ്റാം. അതിനെ വെള്ളത്തെ അതൊരു പരീക്ഷണത്തിലൂടെ തെളിയിക്കുന്ന ഒരു ഇതാണ്. അതും യുക്തി കൊണ്ടല്ല, അല്ല യുക്തി എന്ന് പറയുന്ന വലിയ കാര്യം, യുക്തിവാദം ഒരു ഭയങ്കര സംഭവമൊന്നുമല്ല. അപ്പൊ ജലം എന്ന് പറയുന്നത് ഹൈഡ്രജനും ഓക്സിജനും ആണെന്ന് യുക്തിയിലൂടെ അറിയാമായിരുന്നെങ്കിൽ അത് ഈ ശങ്കരാചാര്യർ പഠിച്ചു നേരത്തെ. അത് യുക്തിയിലൂടെ അറിയുന്ന കാര്യമില്ല, അത് പിന്നെ എങ്ങനെയാണ്, എക്സ്പെരിമെന്റലായിട്ടുള്ള നോളജാണ്. അച്ഛമേ രണ്ട് കാര്യം രണ്ട് നാല്, ഇത് നമ്മുടെ മനസ്സിലെ യുക്തിയിലൂടെ, അത് പുറമെ നമ്മൾ പരീക്ഷണം നടത്തണ്ട. അതായത് ഇവിടെ രണ്ടെണ്ണം എടുത്ത് വെച്ച് പിന്നെ രണ്ടെണ്ണം എടുത്ത് വെച്ച് രണ്ടും കൂടെ നാല് നമ്മൾ കണക്ക് നോക്കേണ്ട കാര്യമില്ല. പിന്നെ എന്ത് ചെയ്യാം, നമ്മുടെ മനസ്സിൽ തന്നെ യുക്തിയിലൂടെ തീരുമാനിക്കുക രണ്ടും രണ്ടും നാല്. അതിന് എക്സ്പെരിമെന്റൽ എവിഡൻസിന്റെ ആവശ്യമില്ല. മനസ്സിലായോ? ഇങ്ങനെ രണ്ടു തരത്തിലുള്ള അറിവുണ്ട്. അത് നമ്മളീ പറയുന്ന മുഴുവൻ എപ്രിയോറി നോളജാണ്. നോളജ് രണ്ടു തരത്തിലാണ്. അത് മാനസികമായ യുക്തികളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. മറ്റത് എക്സ്പെരിമെന്റലായിട്ടുള്ള, ആ എക്സ്പെരിമെന്റ് നടത്തുന്നതിന് യുക്തി ആവശ്യമുണ്ട്. പക്ഷെ ആ അറിവെന്ന് പറയുന്ന എക്സ്പെരിമെന്റലാണ്. സയൻസ് എന്ന് പറയുന്ന അങ്ങനെയുള്ളതാണ്, എക്സ്പെരിമെന്റലായിട്ടുള്ള അറിവാണ്. നമ്മളീ എന്താണ് മാനസികമായ വ്യക്തികളിലൂടെ ഉണ്ടാക്കുന്ന ഈ സിദ്ധാന്തങ്ങൾ, ഈ സിദ്ധാന്തങ്ങൾ 90% എപ്രിയോറി നോളജാണ്. അപ്പൊ ആ അറിവിന്റെ ഈ ഇത് രണ്ടും അറിവാണ്, രണ്ടിനെയും നമ്മൾ വേർതിരിച്ചറിയുന്നു. മനസ്സിലായ? പറഞ്ഞു കൂടി കിട്ടിയ എന്ന് വെച്ചാ ഇപ്പൊ എന്താണ് അവിദ്യ, അതിൽ നിന്ന് പ്രപഞ്ചം ഉണ്ടായി എന്ന് നമുക്കൊരു ലാബിൽ കൊണ്ടുപോയി തെളിയിക്കാൻ പറ്റത്തില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാന് ഈ പറയുന്ന പോലെയുള്ള യുക്തിയോട് ഉപയോഗിക്കും. അതുകൊണ്ട് അവിദ്യ അസത്യമാണ്, പ്രപഞ്ചം അസത്യമാണ്. യുക്തിക്ക് വേണ്ടിയിട്ടാണ് ദൃഷ്ടാന്തം കൊണ്ടുവരുന്നത്, ഉദാഹരണം കൊണ്ടുവരുന്നത്. ആ യുക്തി മനസ്സിലായി കൊടുക്കാനാണ് എന്ത് പറയുന്നത്, സ്വപ്നവും ജാഗ്രതയും പോലെ. ഇവിടെ അതാണ് പറയുന്നത്. അപ്പോ ഈ അറിവിന്റെ കാര്യത്തിൽ ഇത്തരത്തിലുള്ള എന്താണ്, ഈ അറിവിനെ പൂർണമായി അംഗീകരിക്കാത്തവരുണ്ട്. അവര് പറയും നിങ്ങളങ്ങനെ പറഞ്ഞാൽ പോരാ, ഇത് എക്സ്പെരിമെന്റലായി തെളിയിക്കണമെന്ന് പറഞ്ഞാൽ അത് ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് ചിന്താലോകത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഇതിന് എല്ലാവരും അംഗീകരിക്കുക. പ പ്രപഞ്ചം, പ്രപഞ്ചത്തിന്റെ സൃഷ്ടി, പ്രപഞ്ചത്തിന്റെ നാശം പോലെയുള്ള വലിയ ഗഹനമായ വിഷയങ്ങൾ നമ്മുടെ കേവലം ചിന്തകളിലൂടെ തീരുമാനിക്കുക, യുക്തിയോട് ഉപയോഗിച്ചെന്ന് പറഞ്ഞാൽ അത് പോരാ എന്ന് വാദിക്കുന്ന ഒരു കൂട്ടരുണ്ട്. അവരിതിനെ അംഗീകരിക്കും. അവരൊരു പ്രപഞ്ചം ഉണ്ടായത് അവിദ്യയില്ല, ഏതവിദ്യ? അതിന് എന്താന്ന് തെളിവ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പ്രയാസം. അത് തെളിയിക്കാൻ പറ്റിയ കാര്യങ്ങളൊന്നും തെളിവ് ചോദിക്കാൻ പറ്റത്ത. യുക്തി അവിടെ പറയാം. മണ്ണും കുടവും എന്ന് പറയുന്നത് ഒരു യുക്തിയാണ്. എന്താണ് പറയുന്നത്? മണ്ണിൽ നിന്ന് കുടവുണ്ടായതുപോലെ അവിദ്യയിൽ നിന്ന് പ്രപഞ്ചം ഉണ്ടായി. അതെന്താ യുക്തി? മണ്ണ് നശിച്ചാൽ കുടവും നശിക്കും, അതുകൊണ്ട് അവിദ്യ നശിച്ചാൽ പ്രപഞ്ചവും നശിക്കും. ഇതാണ് യുക്തി. മറ്റത് യുക്തിയിൽ മനസ്സിലാക്കും. അത് പണ്ടേ ചോദ്യം ചെയ്തേ, വരുംകാലങ്ങളിലല്ല. ഇതൊക്കെ പഴയ കാലത്തെ ചോദ്യം ചെയ്തിട്ടുണ്ട്. അല്ല, ഇത് ഇനി ചോദ്യം ചെയ്യേണ്ട കാര്യമല്ല. പണ്ട് തന്നെ ഇതൊക്കെ ചോദ്യം ചെയ്യും, അത് പറയുകയും ചെയ്യും. പിന്നെ ചോദ്യം ചോദിച്ചാൽ മറുപടി പറയും. മറുപടിയൊക്കെ സ്റ്റോക്ക് ഉണ്ട് ഒരുപാട്. ചോദ്യം ചോദിച്ച് പെട്ടെന്നൊക്കെ നിർത്താൻ പറ്റില്ല. ചോദ്യം ചോദിച്ചാൽ മറുപടി പറയും. യുക്തിഭദ്രമാണ്, മറ്റേ യുക്തിഭദ്രമല്ല. അങ്ങനെ പറഞ്ഞ ഊഹം പറയാണ് മായെന്ന് പ്രപഞ്ചമുണ്ടായ എന്നിപ്പോ ഒരാള് പറയാണ്. എന്താണ് മായയിൽ നിന്ന് പ്രപഞ്ചം ഉണ്ടായെന്ന് പറയുന്നത് ഊഹം എന്ന് പറഞ്ഞാൽ പിന്നെ ശരി, നിങ്ങൾ അതിനെ അംഗീകരിക്കുന്നില്ല, വേണ്ട. ഇത്രേ പറയാൻ പറ്റൂ. അതിനോടൊന്നും പറയാൻ പറ്റില്ല. ഒരാളങ്ങനെ അത് അംഗീകരിക്കാൻ തയ്യാറല്ലെങ്കിൽ പിന്നെ അതിനോട് പിന്നെ കൂടുതൽ പറയാൻ പറ്റില്ല. അത് പിന്നെ അയാളെ ബോധ്യപ്പെടുത്താൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ പഴയ കാലത്തിൽ ചോദ്യം ചെയ്തു. പിന്നെ പഴയ കാലത്തൊക്കെ ഇത് പറഞ്ഞ് കൊണ്ടിരുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് പകരം വയ്ക്കാൻ വേറൊരു സിദ്ധാന്തമില്ല. പറഞ്ഞു കഴിഞ്ഞാൽ അതും ചോദിക്കും, അതും ചോദിക്കും. അപ്പൊ പിന്നെ ഇവർ പരസ്പരം അങ്ങോട്ട് ഇങ്ങോട്ട് തർക്കിക്കുമ്പം കൂടുതൽ ബലമുള്ളവർ ജയിക്കും. അതിന് പ്രചാരം കിട്ടും. എന്നുവെച്ചാൽ ആധുനികമായ ശാസ്ത്രീയമായ പഠനങ്ങളും ഗവേഷണങ്ങളും ഒക്കെ തുടങ്ങിയിട്ട് 100-200 വർഷമായിട്ടുണ്ട്. ഇതൊക്കെ 1000 വർഷം മുമ്പുള്ള ചിന്തകളാണ്. അതാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. 200 വർഷത്തിനിപ്പുറം വന്ന വലിയ മാറ്റങ്ങൾ, മനുഷ്യന്റെ ചിന്തയുടെ ചരിത്രത്തെ കുറിച്ച് പറയുമ്പോൾ അത് തുടങ്ങുന്ന എവിടെയാണ്? ഈ മനുഷ്യൻ രൂപപ്പെടുന്ന 300,000 വർഷത്തിന് മുമ്പേ തുടങ്ങിയാണ്. ഹോമോ ഇറക്ടസ് എന്ന് പറയുന്ന കുരങ്ങ് വർക്കോ അവിടെ പോയി തുടങ്ങിയത്. അവരാണ് ചിന്തിക്കാൻ തുടങ്ങിയത്. അവരെന്താ ചിന്തിച്ചത്? അവര് കല്ലുകൾ ഒരച്ച് ആയുധങ്ങൾ ഉണ്ടാക്കി. അപ്പോ അവർക്ക് മനസ്സിലായി ഏത് കല്ലിനാണ് ബലം കൂടുതലുള്ളത്, ഏതാണ് ബലം കുറഞ്ഞത്, ഏത് ആയുധത്തിന്റെ മൂർച്ച എത്രമാത്രം വേണം, അതിന്റെ സൈസ് എങ്ങനെയായിരിക്കും. അപ്പോ അവർ ചിന്തിക്കാൻ തുടങ്ങി. അന്ന് മനുഷ്യനായിട്ടില്ല, ഇന്നത്തെ മനുഷ്യൻ പോലും ആയിട്ടില്ല. അപ്പോഴും ചിന്തിക്കാൻ തുടങ്ങി. പിന്നെ അത് വന്ന് മനുഷ്യനിലേക്ക് വന്നു കഴിഞ്ഞാണ് പ്രാചീന ശിലായുഗം. അപ്പൊ അവർ പലതരത്തിലുള്ള കല്ലുകളുണ്ട്, പലതരത്തിലുള്ള ആയുധങ്ങളുണ്ടാക്കി. പിന്നെ മനുഷ്യൻ ക്രമേണ മാറി മാറി വന്നു. പിന്നെ ഇരുമ്പുകൾ, ഇരുമ്പ്, ചെമ്പ് ഇതൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. ലോകങ്ങൾ, പ്രകൃതിദത്തമായ ലോകങ്ങൾ ഉപയോഗിച്ച് അവർ കൂടുതൽ കൂടുതൽ അതിനിടയ്ക്ക് അവർ തീ ഉപയോഗിക്കാൻ പഠിച്ചു. ചിന്തയിൽ വലിയ മാറ്റം വന്നു. തീ ഉപയോഗിക്കാൻ പഠിച്ചപ്പോൾ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കാൻ തുടങ്ങി. അപ്പൊ അവരുടെ ധാരാളം പ്രോട്ടീൻ അവർക്ക് കിട്ടി, അവരുടെ ബ്രെയിനിന് ശരിക്കും വളർച്ചയുണ്ടായി, ആയുസ് കൂടി, ചിന്തിക്കാൻ തുടങ്ങി. ഇപ്പോഴൊക്കെ ഇവരിങ്ങനെ നോമാഡിൻസ് എന്ന് പറയും, അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഗാദർ അണ്ടർ ഗാദേഴ്സ്, എന്തെങ്കിലുമൊക്കെ ഇവിടെന്തെങ്കിലുമൊക്കെ പറഞ്ഞിത്തന്ന് വേട്ടയാടിയും ജീവിച്ചിരുന്ന മനുഷ്യർ. അത് കഴിഞ്ഞ് ഇപ്പോഴൊക്കെ അവര് ചിന്തയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കുരങ്ങുകളിൽ നിന്നൊക്കെ മാറി തീ കണ്ടുപിടിച്ചത് വലിയ അവരുടെ തീ ഉപയോഗിക്കാൻ പഠിച്ചത് വലിയൊരു മാറ്റമാണ്. ബുദ്ധി വളർച്ചയുണ്ട്, ഭക്ഷണം പാകം ചെയ്ത് കഴിച്ചപ്പോൾ. അത് കഴിഞ്ഞ് അവർ ക്രമേണ ഇങ്ങോട്ട് മാറി വന്നിട്ട് പിന്നെ വലിയൊരു കുതിച്ചു ചാട്ടം ഉണ്ടായതാണ് കൃഷി. കൃഷിയും കാര്യ വളർത്തൽ, കൃഷിയും കാര്യ വളർത്തലും വന്നപ്പോഴാണ് ഇവർ നദീതീരങ്ങളിൽ സ്ഥിരമായി താമസിക്കാൻ തുടങ്ങിയത്. അപ്പൊ അവർ ആഫ്രിക്കയിൽ നിന്ന് പുറത്തിയാടി, ആഫ്രിക്കയിൽ നിന്ന് പുറത്തിയാടി സഞ്ചരിച്ച മനുഷ്യരാണ് കൃഷിയും. അപ്പോ കൃഷിയും കാര്യ വളർത്തലും വന്നപ്പോഴത്തേക്ക് അവർ വാസസ്ഥലങ്ങൾ ഉണ്ടാക്കാൻ പഠിച്ചു. വാസസ്ഥലങ്ങൾ ഉണ്ടാക്കാൻ പഠിച്ചവർ പല കാര്യങ്ങളും പഠിച്ചു. നക്ഷത്രങ്ങളെ നിരീക്ഷിക്കാൻ പഠിച്ചു, അതുപയോഗിച്ച് ദിശ കണ്ടുപിടിക്കാൻ പഠിച്ചു, അളവുകൾ തൂക്കങ്ങൾ കണ്ടുപിടിക്കാൻ പഠിച്ചു. ഏകദേശം ഒരു 50,000 വർഷങ്ങൾക്ക് മുമ്പ് അവർ സംസാരിക്കാൻ പഠിച്ചു. ആദ്യകാലത്തൊന്നും സംസാരമില്ല, അതുകൊണ്ട് മനസ്സിലാക്കണം, അവർക്ക് ഭാഷയില്ല, ഭാഷയേ ഇല്ല. അപ്പോഴും അവരീ മൃഗങ്ങളെപ്പോലെ ശബ്ദം ഉണ്ടാക്കി ഇടുന്നവരാണ്, ഹാ ഹോ എന്നൊക്കെ. ഒരു 19,000 വർഷങ്ങൾക്ക് മുമ്പ് എന്ത് ചെയ്തു, അതായത് 300,000 മുമ്പ് മനുഷ്യരുണ്ടായിട്ട് 50,000 വർഷം മുമ്പാണ് അവർ സംസാരിക്കാൻ പഠിക്കുന്നത്. അത് കഴിഞ്ഞ് സംസാരിക്കാൻ പഠിച്ചതിന് ശേഷം എഴുത്ത് തുടങ്ങിയിട്ട് ഒരു 5,000 വർഷത്തിന് മുമ്പേ ആയിട്ടുള്ളൂ എഴുത്ത് തുടങ്ങി. അധികം പഴക്കമൊന്നുമില്ല. പിന്നെ ഭാഷയ്ക്ക് പല രൂപമാറ്റങ്ങൾ വന്ന് കൃഷി തുടങ്ങി, വീടുകൾ ഉണ്ടായി, ഓരോരോ സംസ്കാരങ്ങളുണ്ടായി. ഈജിപ്ഷ്യൻ സംസ്കാരമുണ്ടായി, ചൈനീസ്, മെസപ്പോട്ടിയൻ ഉണ്ടായി. ഇവിടെ നമ്മുടെ മോഹൻജൊദാരോ, ഹരപ്പ, അപ്പൊ അവിടെയൊക്കെ എന്ത് ചെയ്തു, പുതിയ സംസ്കാരങ്ങളുണ്ടായി. ജനങ്ങൾ കൂട്ടം ചേർന്ന് ജീവിക്കാൻ തുടങ്ങി. അവര് സാമൂഹ്യ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമായി, മനുഷ്യർ പരസ്പരം. അപ്പൊ അവർ പുതിയ പുതിയ സംസ്കാരങ്ങളുണ്ടായി. മൃഗങ്ങളെ പോലെ ജീവിച്ചിരുന്നവർ ജീവിതത്തിനൊക്കെ ചില ചിട്ടയും ക്രമവുമൊക്കെ ഉണ്ടാക്കി, പരസ്പരമുള്ള സംഘർഷങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ആ സമയത്തൊക്കെ വരുമ്പോഴാണ് മനുഷ്യന് വിവാഹം പോലെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. അങ്ങനെ ചില ഏർപ്പാടുകളൊക്കെ ഉണ്ടായി, കുടുംബ ഇതുണ്ടായി. അല്ലെങ്കിൽ അതിനുമുമ്പ് വെറും ഇണകളെ ഉണ്ടായിരുന്നു, പിന്നീട് കുടുംബമായി. എല്ലാ ജീവികളും വെച്ച് ഈ ശൈശവം ഏറ്റവും കഷ്ടം മനുഷ്യന്റേതാണ്. അപ്പോ മാതാപിതാക്കൾ കൂടുതൽ കുട്ടികളെ സംരക്ഷിക്കുന്നതിന് അവർ ശ്രദ്ധയുണ്ടായി. കാരണം ദീർഘകാലം കടന്നു പോകുന്ന മനുഷ്യ ശിശുക്കളാണ് ബാക്കിയെല്ലാം എഴുന്നേറ്റവും. അങ്ങനെ ക്രമേണ മാറ്റം വന്ന് ആ ഒരു കാലഘട്ടത്തിലാണ് ഇവര് ചിന്തിക്കാൻ തുടങ്ങുന്നത്. ശരി, ആ ചിന്തിക്കാൻ തുടങ്ങുന്ന കാലത്താണ് ഈ തത്വചിന്തയൊക്കെ വരുന്നത്. അവര് എന്താണോ തന്നെ കുറിച്ചും പ്രപഞ്ചത്തെ കുറിച്ചും വലിയ വലിയ ചോദ്യങ്ങളെ കുറിച്ചും, ഇതൊക്കെ എങ്ങനെ ഉണ്ടായി, എവിടെ നിന്നുണ്ടായി, പലതിനും ഉത്തരം കിട്ടിയില്ല. ഉത്തരം കിട്ടാവുന്നപ്പോഴാണ് അവര് ദൈവത്തെയും ദേവതകളെയും ഒക്കെ സങ്കല്പിച്ചത്. ഇതൊക്കെ സങ്കല്പിച്ചു കഴിഞ്ഞപ്പോ അവർക്ക് അവരുടെ ഇടയിൽ എന്താണോ ഇങ്ങനെ ചിന്തിക്കുന്നവർക്ക് വലിയ സ്ഥാനം കിട്ടി. അതുകൊണ്ട് കുറച്ച് ഗുണമുണ്ടായി മനുഷ്യന്, കുറച്ച് അച്ചടക്കമൊക്കെ ഉണ്ടായി, ചില നേതാക്കന്മാരൊക്കെ ഉണ്ടായി. പുരോഹിതന്മാരുണ്ടായി, പിന്നെ പുരോഹിതന്മാരുടെ നിയന്ത്രണത്തിലായി, പിന്നെ പതുക്കെ പതുക്കെ ഭൗതികമായ അന്വേഷണം തുടങ്ങി. ടോളമി കോപ്പർനിക്കസ് എന്നൊക്കെ പറഞ്ഞവരവിടെ ഉണ്ടായി, ഇവിടെ ആര്യഭട്ടനെ പോലെയുള്ളവരുണ്ടായി. ഗ്രീക്കില് ചിന്തകന്മാരുണ്ടായി. അങ്ങനെ ശാസ്ത്രം, ശാസ്ത്രത്തിന്റെ വളർച്ച തുടങ്ങി. ആസ്ട്രോണമി വികസിച്ച്, ഫിസിക്സ് വികസിച്ച്, മാത്തമെറ്റിക്സ് വികസിച്ച്, അങ്ങനെ അങ്ങനെ വന്ന് ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്ന എവിടെയാണോ ഇൻഫർമേഷൻ ഏജ് എന്ന് പറയും. ഇന്നത്തെ ഈ കാലത്ത് ഇൻഫർമേഷൻ ഏജിലെത്തിയിരിക്കുകയാണ്. അല്ലെങ്കിൽ മനുഷ്യൻ ഒരുപാട് ചിന്തിച്ചു അറിഞ്ഞും അത് ഈ ശാസ്ത്രം ശരിക്ക് വളരുന്നതിന് മുമ്പ് വളർച്ച പ്രാപിച്ച ഒന്നാണ് തത്വചിന്തം. സൂപ്പർ ഏജ് വരാൻ പോകും, അതിനാണ് ഇൻഫർമേഷൻ ഏജ് എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ AI, മെഷീൻ ലേണിംഗ് ഇതെല്ലാം ഉൾപ്പെട്ട, റോബോട്ടിക്സ് എല്ലാം ഉൾപ്പെട്ട ഇതിനാണ് ഇൻഫർമേഷൻ ഏജ് എന്ന് പറയുന്നത്. ആ ലോകത്താണ് നമ്മളിപ്പോ ജീവിക്കുന്നത്. അപ്പൊ പഴയ കാലത്ത് ഗുണങ്ങളും ദോഷങ്ങളും ഒരുപാടുണ്ട്, ഇന്നത്തെ ഇതിലും ഉണ്ട് ഗുണങ്ങളും ദോഷങ്ങളും. ഇൻഫർമേഷൻ ഏജിൽ വരുന്ന ഏറ്റവും വലിയ ദോഷം എന്താണ്? മിസ് ഇൻഫർമേഷൻ. മിസ് ഇൻഫർമേഷൻ എന്ന് പറയുന്ന വലിയൊരു ദോഷമുണ്ട്. നമുക്ക് ശരിയായ വിവരങ്ങളും കിട്ടും, തെറ്റായ വിവരം കിട്ടും. ഇത് വേറെ ചെറിയാ ഉള്ള ബുദ്ധിയില്ലാത്തവരാ കുഴഞ്ഞു പോകും. അങ്ങനെ ഒരു വലിയ പ്രശ്നം ഇതിനകത്തുണ്ട്. പിന്നെ മറ്റൊരു വലിയ പ്രശ്നം, ഇൻഫർമേഷൻ ഏജിൽ വരുന്ന ഒരു വലിയ പ്രശ്നം എന്താണ്? ഇൻഫർമേഷൻ ഓവർലോഡ്. ഇൻഫർമേഷൻ ഓവർലോഡ് എന്ന് വെച്ചാൽ നമ്മുടെ ബുദ്ധിക്ക് താങ്ങാൻ കഴിയാത്തത്ര ഇൻഫർമേഷനും ഇന്ന്. അങ്ങനെയൊക്കെ നമ്മളൊരുപാട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ നമ്മൾ അറിയണം, മനസ്സിലായ. മൂന്നുനേരം കൂട്ടുകാരെ പോയി ചാപ്പാട് പിടിച്ച് ചത്ത് തവണ കൊണ്ടുപോയി കുഴിച്ചിട്ടിട്ട് എന്തോ നിർവൃതി കിട്ടിയെന്നും പറഞ്ഞ്, അവിടെ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ നിർവൃതിയായെന്നും പറഞ്ഞ് ജീവിക്കരുത്. നല്ല കുഴിയൊക്കെ എടുത്ത് സിമന്റ് കുഴിക്കകത്തൊക്കെ ഇറക്കി എത്തിക്കഴിഞ്ഞാൽ ഭയങ്കര എന്തോ സംഭവിക്കാൻ പോവുകയാണ്. പ്രത്യേകിച്ച് ഒരു കാര്യമില്ല, പട്ടിയെ പിടിച്ചിടും പോലെ പ്രത്യേകിച്ച് അതിലൊന്നും ഒരർത്ഥമില്ല. അത് തന്നെ നല്ല കാര്യം, അതൊക്കെ അതിനറിയാം. അതിപ്പോ പുതിയ സംഭവം ആ സ്പോട്ടിൽ കൊണ്ടുപോയി മെഷീൻ കൊണ്ടു വെച്ചിട്ട് രണ്ടര മണിക്കൂറുള്ള സംസ്കരിച്ച് ചാര വന്നേ പോകും. വന്നിട്ട് പത്ത് പതിനഞ്ച് പോയി തന്നെ പുതിയ അല്ലെന്നും വാഹനത്തെ മെഷീൻ കൊണ്ടുപോകാം. അതല്ലേ ഞാൻ പറഞ്ഞ പത്ത് പതിനഞ്ച് പോയിരുന്നു. അതുകൊണ്ട് അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ നമ്മളെ ചിന്തിച്ചു കൂട്ടിയിൽ അറിഞ്ഞതിന് ഒരു പ്രധാന ഭാഗമാണ് നമ്മളീ പറയുന്ന ദർശനം, ഫിലോസഫി എന്ന് പറയുന്നത്. അതിന് അതിൻ്റെതായ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്, രണ്ടുമുണ്ട്, എല്ലാത്തിനും ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞില്ല അപ്പൊ നമ്മുടെ ഏറ്റവും ആധുനികമായ ഈ ഇൻഫർമേഷൻ ഏജിൽ ദോഷമുണ്ട്, ഗുണം മാത്രമല്ല. നിങ്ങൾ വാട്സപ്പ് ഗുരുക്കന്മാരിൽ നിന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഒരുപാട് മിസ്ഇൻഫർമേഷൻ വരും. എന്ത് കിട്ടിയാലും ഷെയർ ചെയ്യുക. വിഡ്ഢികളുടെ ലോകമാണ്, പമ്പര വണ്ടികളുടെ ലോകത്താണ് വാട്സപ്പ് ലോകത്തൊക്കെ ജീവിക്കുന്നത്. നമുക്ക് സ്വന്തമായിട്ട് ഒരു അറിവില്ല, ആരെങ്കിലും എന്തെങ്കിലും മിസ് ഇൻഫർമേഷൻ പാസ് ചെയ്ത കൂടെ അങ്ങോട്ട് അയച്ചു കൊടുക്കുക, അത് ഒരു സാറ്റിസ്ഫാക്ഷൻ. കാരണം ഇതെന്തിനാ നമ്മള് ഇതിനൊക്കെ പോകുന്നു? ഞാൻ ഒരിക്കലും ചെയ്യാറ്, എനിക്കെന്തെങ്കിലും സന്ദേശം പറയാണെങ്കിൽ ഞാൻ ഇതാണ് എന്റെ സന്ദേശം. ഇത് ആരെങ്കിലും എവിടെ നിന്നെങ്കിലും എന്തെങ്കിലും കിട്ടുന്നതിനെ ഇതുകൊണ്ട് അങ്ങോട്ട് വിടുക, ഇങ്ങോട്ട് വിടുക. അർത്ഥശൂന്യമായി അത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും നമുക്കറിയത്തില്ല. അതാണ് മിസ്ഇൻഫർമേഷൻ. പിന്നെ ചിലർ എഐയിൽ നിന്ന് പഠിക്കുകയാണ്, എഐ വെച്ച് എഐക്ക് കാശ് കൊടുത്താൽ നിന്ന് പഠിക്കുകയാണ്. ഇത് സംഭവിക്കുന്ന എന്താണ്? ഞാൻ രണ്ടാമത് പറഞ്ഞ ദോഷം എന്താണ്? ഇൻഫർമേഷൻ ഓവർലോഡും തലേ കയറത്തില്ല. കഴിയും കാശ് വല്ലവരും കൊടുക്കും എന്നുള്ളതല്ല, അത് ഓവർലോഡാണ് അതിനകത്തിരിക്കുന്ന വിഷയങ്ങൾ. ഇൻഫർമേഷന് ഓവർലോഡ് എന്ന് പറയുന്നതേ സംഭവിക്കത്തുള്ളൂ, വേറൊന്നും സംഭവിക്കും. നമ്മുടെ ബ്രെയിനിന് ഇത്രയും കാര്യങ്ങളൊന്നും മനസ്സിലാക്കി വെക്കാനോ ഓർത്തു വയ്ക്കാനോ ഉള്ള ശേഷി കുറവാണ്. അങ്ങനെ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് നമ്മളീ പഠിക്കുന്ന ഫിലോസഫി എന്ന് പറയുന്നത് അത് ശരിയായ രീതിയിൽ രൂപപ്പെട്ടിട്ട് തന്നെ 1000 കൊല്ലമായി. 1000 കൊല്ലത്തിന് മുമ്പുള്ള കാര്യമാണ് പഠിക്കുന്നത്. ഈ 1000 കൊല്ലത്തിനിടയ്ക്ക് ഇവിടെ എന്തൊക്കെ സംഭവിച്ചു, മനുഷ്യൻ എന്തൊക്കെ അറിവുണ്ടായി, ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് വേണം ഇതിനെ കുറിച്ച് ഒന്ന് ചിന്തിക്കാൻ. മനസ്സിലാവുന്നുണ്ടോ? പിന്നെന്താ ഇങ്ങനെ ദുഃഖിച്ചിരിക്കുന്നത്? ശരി, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പ്.